കർത്തൃപ്രക്രിയ. കർമ്മകർത്തൃപ്രക്രിയ എന്ന് പറയുമ്പോൾ കർമ്മം തന്നെ കർത്താവാകുന്നു. കർമ്മകർത്തൃപ്രക്രിയ എന്ന് പറയും. കർമ്മം എങ്ങനെ കർത്താവാകും? അത് പറഞ്ഞു, വിവക്ഷാതഹ കാരകാണി ഭവന്തി. ഏതിനെയും വിവക്ഷയ്ക്കനുസരിച്ച് മാറ്റാം. അങ്ങനെ പ്രയോഗം ഉണ്ടെങ്കിൽ അല്ല, വിവക്ഷയ്ക്കനുസരിച്ച് എന്തും മാറ്റാൻ പറ്റില്ല. എന്നുവെച്ചാൽ കർമ്മത്തെ കർത്താവായി വിവക്ഷിക്കാം, കരണത്തെ കർത്താവായി വിവക്ഷിക്കാം, അധികരണത്തെ കർത്താവ് വിവക്ഷിക്കാം. എന്നാൽ സമ്പ്രദാനം അപാദാനം അതിനെ സാധാരണ കർത്താവ് വിവക്ഷിച്ച് പ്രയോഗിക്കാറില്ല. ഭിക്ഷ പർണം പദ്ധതി, ഭിക്ഷത്തെ കർത്താവായി വിവക്ഷിക്കാറില്ല. വിപ്രായഗാന്ധതാദി, വിപ്രനെ കർത്താവായി വിവക്ഷിക്കാറില്ല. അങ്ങനെയൊന്നും പ്രയോഗമില്ല. ബാക്കിയുള്ളിടത്തെല്ലാം കർത്താവായി മറ്റു കാരകങ്ങളെയൊക്കെ വിവക്ഷിക്കാം. അതുകൊണ്ട് എവിടെയും അങ്ങനെ വിവക്ഷിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണം, അസ്നാ ഛിനത്തി, വാളുകൊണ്ട് ഛേദിക്കുന്നു. അപ്പോ അസി എന്ന് പറയുന്നത് എന്താണ്? അവിടെ കർണം, കർണമാണ്. വേറെ ഏതോ ഒരു കർത്താവുണ്ട്. യോദ്ധ അസിന ചിനത്തി, അവിടെ അസി കർണമാണ്. പക്ഷെ ഒരാൾ അസിയെ കർത്താവായി ഉപേക്ഷിച്ച് പ്രയോഗിക്കാം. എങ്ങനെ? അസിഹി ചിനത്തി. എന്തുകൊണ്ട്? കാരണം വാള അത്രയും മൂർച്ചയുള്ളതാണ്, അത് വെട്ടേണ്ട ആവശ്യമേ ഇല്ല. അങ്ങോട്ട് കാണിച്ചാൽ മതി, മുറിഞ്ഞോളൂ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇതങ്ങോട്ട് കാണിച്ചാൽ മതി, അത് മുറിയും. അത്രയും മൂർച്ചയുള്ളതാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കർണത്തെ കർത്താവായി ഉപേക്ഷിച്ചിട്ട് അസി ചിനത്തി അങ്ങനെ പറയാം. സ്ഥാല്യാം പച്ചതി, പാത്രത്തിലാണ് പാകം ചെയ്യുന്നത്. അപ്പോൾ പാത്രം ഒരുപാട് കട്ടിയുള്ളതാണെങ്കിൽ പാകത്തിന് താമസം വരും. അല്ലെങ്കിൽ പാത്രം പ്രഷർ കുക്കറാണെങ്കിൽ എളുപ്പം പാകം നടക്കും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ പറയുന്നതാണോ സ്ഥാലി പച്ചത്തി. ഇവിടെ സ്ഥാലിയിലല്ല പാകം ചെയ്യുന്നത്, അത് അധികരണമല്ല വിനയോ, അത് സ്വയം തന്നെ അങ്ങ് പാകം നടത്തുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് പാകം നടന്നു. ഇവിടെ അധികരണത്തിന് കർത്തൃപക്ഷയിൽ സ്ഥാല്യാം പച്ചത്തി എന്ന് പറയുന്നിടത്ത് സ്ഥാലി പച്ചത്തി, അസ്ന ചിനത്തി എന്ന് പറയുന്നിടത്ത് അസി ചിനത്തി, ഇങ്ങനെ തരുന്നത്. അപ്പൊ അവിടെയൊന്നും വലിയ പ്രശ്നമില്ല. അവിടേക്ക് കർണമായ അസി കർത്താവായി, അധികരണമായ സ്ഥാലി കർത്താവായി, അവിടേക്ക് പതിതാതിൽ നിന്ന് കർത്തരി ലകാരം വരുന്നു, പജതി രൂപസിദ്ധിക്കുന്നു. ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ, പ്രയോഗം എളുപ്പമാണ്. കർത്താവ് വിവക്ഷമുണ്ട് മാറി എന്നുള്ളതേ ഉള്ളൂ. ലകാരം കർത്തരി ലകാരം തന്നെ വരും, കാരണം അസി കർത്താവായി, സ്ഥാലിയും കർത്താവായി, അപ്പൊ കർത്തരി ലകാരം വരാം. ആ പ്രയോഗം ത്തിനു വേണ്ടി നമുക്ക് പുതുതായൊന്നും പഠിക്കേണ്ട കാര്യമില്ല, പഠിച്ചത് മതി. പക്ഷേ കർമ്മം അതിൻ്റെ കർത്തൃത്വപേക്ഷയിൽ അവിടെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓദനം പച്ചതി, ഇവിടെ കർമ്മം എന്താണ്? ഓദനം കർത്താവ് പാചക, ആരെങ്കിലും ഒരാള്. ഇവിടെ കർത്താവിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, കർമ്മത്തെ കുറിച്ചാണ്. ഇപ്പൊ പാകക്രിയയുടെ ഫലം എവിടെയാണ് വരുന്നത്? ഓദനത്തിൽ. അത് നമുക്ക് പ്രത്യക്ഷമാണ്. മുമ്പ് അരിയായിരുന്നു, ഇപ്പൊ ചോറായി. അതുകൊണ്ടാണ് പറയുന്നത് ഓദനം പചതി. അപ്പൊ ഇവിടെ പചിധാതു എന്ന് പറയുന്നത് സകർമ്മകമാണ്. അതുകൊണ്ടാണ് ഓദനം പചതി എന്ന് പറയുന്നത്. ഓദനം എന്ന് പറയുന്ന കർമ്മത്തിൽ ക്രിയാഫലം പ്രത്യക്ഷമാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഏത് കാരകത്തെയും കർത്താവ് ഉപേക്ഷിക്കാമല്ലോ. ഏതെന്നല്ല, പ്രയോഗത്തിലുള്ളത് ഏതൊക്കെയോ അതിനെയല്ല. അപ്പൊ കർമ്മത്തെയും കർത്താവായി ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഓദനം എന്ന് പറയുന്ന കർമ്മം ഓദനഹ എന്ന് കർത്താവായി മാറും. ഓദനഹ. പക്ഷെ അസിനാച്ഛിനത്തി എന്നുള്ളത് അസി ചിനത്തി ക്രിയാരൂപത്തിന് മാറ്റമില്ല. കാരണം കർത്തരി പ്രയോഗമാണ്. ഓദനം പജത്തി എന്നുള്ളത് ഓദനം കർത്താവായി കഴിഞ്ഞാൽ എന്ത് പ്രയോഗമായിരിക്കും? അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പജ്ധാതു സകർമ്മകമാണ്. അപ്പൊ അതില് കർമ്മത്തിനെ എന്താക്കി? കർത്താവാക്കി. അപ്പൊ അത് അകർമ്മകമായി. കർമ്മമില്ല. കർമ്മമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ധാതുവിൽ നിന്ന് എന്ത് പ്രയോഗം വരും? ഉറപ്പാണ്. ഭാവപ്രയോഗം വരും, കർത്തരി പ്രയോഗം വരും. കർത്താവില്ലേ, പിന്നെന്താ ഭാവപ്രയോഗം എന്ന് മാത്രം. അകർമ്മക ധാതുവിൽ നിന്ന് ഏതൊക്കെ പ്രയോഗം വരും? കർത്തരിയും ഭാവം വരും. അവിടെ ഭാവപ്രയോഗം വരുന്നെന്നിരിക്കട്ടെ, അകർമ്മമാണല്ലോ. അപ്പൊ പജുധാതുവിൽ നിന്ന് സകർമ്മകമാണെങ്കിൽ അതിൽ നിന്ന് ഭാവപ്രയോഗം വരൂ? വരൂ. അകർമ്മകമായ ഭാവപ്രയോഗം വരും. അപ്പൊ പജുധാതുവിൽ നിന്ന് ഭാവപ്രയോഗം വന്ന രൂപം അങ്ങനെ വരും. പച്ചത്തെ ഏകസൂത്രം പ്രവർത്തിച്ചിട്ടാണ് ഭാവകർമ്മണോ ആത്മനിയോഗം. ഇപ്പൊ ഇവിടെ ചിന്തിക്കേണ്ടത് ഇവിടുത്തെ കർത്താവിനെ കുറിച്ചാണ്. കർത്താവ് ഏതാണ്? ഓദനഹ. കർത്താവിന് എന്ത് സംഭവിക്കും? ധൃതി. എന്തുകൊണ്ട്? അനുക്തി. കർത്താവ് അനുക്തമാണ്. കാരണം ഇവിടെ ക്രിയയിൽ ഉക്തമായത് ഏത്? ഒന്നുമില്ല. ഭാവം ഭാവമുക്തമായി, കർത്താവ് അനുക്തമായി വന്നുവരും. തൃതീയ വന്നിട്ട് രൂപം അങ്ങനെ വരും. ഓദനേന പച്ചത്. അപ്പൊ നമ്മൾ നോക്കുമ്പോ പജുധാതു സകർമ്മക ധാതു നമ്മൾ പഠിച്ചിരിക്കുന്നു. പക്ഷെ പ്രയോഗത്തിൽ എങ്ങനെ വന്നിരിക്കുന്നു? ഓദനേന പച്ചതേ. പജുധാതു എങ്ങനെ പച്ചതേ എന്ന രൂപം വരും. കർമ്മത്തിലാണെങ്കിൽ വരാം. പക്ഷെ ഇവിടെ കർമ്മത്തിലല്ല വന്നിരിക്കുന്നത്. എന്തുകൊണ്ട്? കർമ്മത്തിൽ വന്ന രൂപം അങ്ങനെ വരും. ഓദനഹ പച്യതേ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പ്രയോഗം എങ്ങനെ? ഓദനേന പച്യത. ഇതെങ്ങനെ വന്നു? ഇതെങ്ങനെ വന്നു? കർത്താവില് ത്രിയെ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഏതിനാണോ കർമ്മമെന്ന് ധരിച്ചിരുന്നത് അതിൽ ത്രിയെ വന്നിരിക്കുന്നു. കർമ്മണി പ്രയോഗത്തിൽ കർമ്മത്തിൽ തൃതി വരൂ? ഇല്ല. കർമ്മത്തിൽ പിന്നെ എന്ത് വരും? അപ്പൊ ഓദന പച്ചത എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് കർമ്മണിയാണ്. പക്ഷെ ഓദനേന പച്ചത എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചവിടെ? കർമ്മമായിരിക്കുന്ന ഓദനത്തെ കർത്തൃപക്ഷയിൽ കർത്താവാക്കിയിട്ട് പജുധാതുവിൽ നിന്ന് ഭാവപ്രയോഗം വന്നു. ഭാവപ്രയോഗ സൂത്രപ്രകാരം എല്ലാ കർമ്മണിച്ച ഭാവേച്ച അകർമ്മകേഭ്യ ഭാവപ്രയോഗം വന്നു. അതുകൊണ്ട് എന്ത് വന്നു? ഓദനേന പച്ച. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ പ്രയോഗം വരാറുണ്ട്. വരുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ ഇത് ഇതിനെന്ത് പ്രയോഗം എന്ന് പറയും? കർമ്മകർത്തരി അല്ല, കർമ്മകർത്തരി അല്ല. ഇവിടെ കർമ്മം കർത്താവായില്ല, പിന്നെ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? കർമ്മം കർത്താവായി, പക്ഷെ ഇതെന്താണ്? ഭാവപ്രയോഗം. കർമ്മം കർത്താവായതുകൊണ്ട് ഭാവപ്രയോഗമാണ്. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതൊരു കർമ്മകർത്തരിയാണെന്ന്, പക്ഷെ പൂർണ്ണമായും കർമ്മകർത്തരിയല്ല. അങ്ങനെ ഒരു പ്രയോഗ പേരുമില്ല. ശരിക്കും ഇത് കർമ്മം കർത്താവായത് ആണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ കർമ്മം കർത്താവായി കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്ത് പ്രയോഗം വരുമെന്നാണ്? കർത്തരി പ്രയോഗം. കർമ്മം കർത്താവായി കഴിഞ്ഞാൽ അതാണ് ഇവിടെ പറയുന്നത്. യഥാ കർമ്മൈവ കർത്തൃത്വേന ഉപേക്ഷിതം, തഥാ സകർമ്മകാണാം അപി അകർമ്മകത്വാത് കർത്തരി ഭാവേച ലകാരഃ. ഇവിടെ എന്താ പറയുന്നത്? യഥാ കർമ്മൈവ കർത്തൃത്വേന ഉപേക്ഷിതം, കർമ്മത്തെ തന്നെ എന്താക്കി? കർത്താവാക്കി കഴിഞ്ഞാൽ, വിവക്ഷിച്ചു കഴിഞ്ഞാൽ, തഥാ സകർമ്മകാണാം അപി, ഉദാഹരണം പശുതാവ്, അകർമ്മകത്വം, അകർമ്മകമാകുന്നതുകൊണ്ട് എന്ത് ലകാരം വരും? കർത്തരി ഭാവേച്ച, കർത്തരി പ്രയോഗം വരും, ഭാവപ്രയോഗം വരും. ഇത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കുന്നത് പിശക് വരുന്നതും തെറ്റ് വരുന്നതുമാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ലകാരം വരുന്നത് യേസൂത്രപ്രകാരമാണ് വരുന്നത്, കർത്തരിയും കർമ്മണിയും കർത്തരിയും ഭാവയുമാണ്. ഭാവപ്രയോഗമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. പിന്നെ ശേഷിക്കുന്ന ഏതാണ്? കർത്തരിയാണ്. ആ കർത്തരിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കർമ്മ കർത്തൃപ്രക്രിയ? കേവലം കർത്തരിയല്ല, ഇതിനെന്ത് പറയും? കർമ്മ കർത്തരി എന്ന് പറഞ്ഞാൽ കർമ്മം കർത്താവായി വരുന്ന കർത്തരി പ്രയോഗം അതാണ്. പറയുന്നു അത് എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കർമ്മത്തെ കർത്താവാക്കി, ഓദന, അതിന് രണ്ട് ലകാരം വരാമെന്ന് പറഞ്ഞു. ഒന്ന് കർത്തരിയിലും വരാം, ഭാവിയിലും വരാം. ഭാവിയിൽ ലകാരം എന്നാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെ? ഓദനേന പച്ചത്. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഇനി കർത്തരി ലകാരം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്തരി ലകാരം വന്നു കഴിഞ്ഞാൽ ഓദനം എന്തായി മാറും? കർത്താവായി മാറും. കർത്തരി ലകാരത്തിൽ കർത്താവ് ഏത് വിഭക്തി വരണം? എന്തുകൊണ്ട്? കർത്താവ് ഉക്തമായതുകൊണ്ട്. അപ്പൊ കർത്താവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, അതെന്തായിരിക്കും? ഓദന. ഇനി ക്രിയയുടെ കാര്യത്തിലാണ്, ക്രിയ എങ്ങനെ വരുമെന്നാണ്? ഓദന കർത്താവായതുകൊണ്ട് കർത്തരി ലകാരം വന്നിട്ട് കർത്തരി ലകാരം വന്നാൽ ക്രിയ എങ്ങനെ വരും? ഓദന പചതി എന്ന് വരും. ഏതുപോലെ? നേരത്തെ പറഞ്ഞതുപോലെ. നേരത്തെ ഏത് പറഞ്ഞു? അസീച്ചിനത്തി സ്ഥാലി പച്ചത്തി ഓദന. കാരണം കർമ്മത്തെ കർത്താവ് വിവക്ഷിച്ച് ഓദനമായി. അപ്പൊ എങ്ങനെ വരണം? പച്ചതി. പക്ഷേ അങ്ങനെ വരുമ്പോ ഇവിടെ പറയുന്നത് ധാതുവിൽ നിന്ന് ൾ ഭാവകർമ്മ പ്രക്രിയ വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഭാവകർമ്മണോ ആത്മനേപദം സർവധാതുകേ യക്ക് ചിണോദ്ഭാവവും പിന്നെ ഏതം ചിണ്ണ സൂത്രം ചിൻഭാവകർമ്മണോ ചിണ്ണ് ചിണോദ്ഭാവ സൂത്രം ഇത്രയും കാര്യങ്ങളെ അദ്ദേശം ചെയ്യും ആരോപിക്കുന്നു. ഇത്രയും സൂത്രങ്ങളിൽ ഏതൊക്കെ ഇനി ഏതെങ്കിലും സൂത്രം ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കാമോ അതെല്ലാം വരണം. കാര്യ അദ്ദേശം എന്ന് പറയും എന്നുവെച്ചാൽ ഭാവ കർമ്മ പ്രക്രിയയിൽ വന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ആരോപിക്കുന്നു. എപ്പോ കർമ്മത്തെ കർത്താവായി വീക്ഷിച്ചിട്ട് കർത്തരി പ്രയോഗത്തിൽ കർമ്മത്തെ കർത്താവായി വീക്ഷിച്ചിട്ട് കർത്തരി കർമ്മത്തെ കർത്താവായി വീക്ഷിച്ചാൽ കർത്തരി വരുമോ? വരുമോ? എവിടെ പറഞ്ഞു കർത്തരി വരുമെന്ന്? അവിടെ പറഞ്ഞു ആര് പറഞ്ഞു? ആ ഇവിടെ പറഞ്ഞു. അത് പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിക്കുന്നു. കർത്തരി ഭാവേച്ചിലക്കാരാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ? പിന്നെ ആര് പറഞ്ഞു? ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ച ഇവിടെ പറഞ്ഞു. ഇപ്പോ കർത്തരിയിടം വരും ഭാവിയിലും, അതിന് ഭാവ എളുപ്പമായതുകൊണ്ട് നമ്മൾ ആദ്യം അതിന്റെ രൂപം ശ്രദ്ധിച്ചു. ഇനി വരുന്നത് കർത്തരിയാണ്. കർമ്മത്തെ കർത്തരിയായപ്പോ ഓദനഹ പച്ച്, ഇനി അതിദേശം ചെയ്ത കാര്യങ്ങളെല്ലാം വന്നാൽ മതി. പജ് ധാതുവിൽ നിന്ന് അതിദേശം ചെയ്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ വരും? വന്നിട്ട് രൂപം എങ്ങനെ വരും? പച്ചതേ. അപ്പൊ എങ്ങനെ വരും? ഓദന പച്ചതേ, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഓദന പച്ചതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് പ്രയോഗമാണ്? കർത്തരിയാണോ കർമ്മണിയാണോ? എങ്ങനെ ഒന്ന് ഉറപ്പിച്ച് പറയണം. ഇത് കർത്തരി പ്രയോഗം, അതാണ് ഇവിടെ പറഞ്ഞത്. കർത്തരി ഭാവിച്ചു കർത്തരി പ്രയോഗം എന്ന് വെച്ചാൽ എന്ത് കർത്തരി? സാധാരണ കർത്തരി അല്ല ഇത്, കർമ്മ കർത്തരി പ്രയോഗം. കർമ്മ കർത്തരി പ്രയോഗത്തിൽ കർമ്മം കർത്താവായി മാറുന്നു. കർത്താവ് ഏത് വിഭക്തി വരും? പ്രഥമയിൽ എന്തുകൊണ്ട്? അനുക്തമായതുകൊണ്ട്. ക്രിയ എങ്ങനെയാവും? യുക്തമായതുകൊണ്ട്. ക്രിയ എങ്ങനെയായി മാറും? ക്രിയ എങ്ങനെ വരും? കർമ്മണി പ്രയോഗത്തിലെ ക്രിയ ഉപയോഗിക്കും. കർമ്മണി പ്രയോഗത്തിലെ ക്രിയ എന്തുകൊണ്ട് അതിനിവിടെ ഉദ്ദേശം ചെയ്യുന്നു? അതുകൊണ്ട് ഓദന പച്ചതേ എന്നൊരുക്കം വരും. ഇത്രയേ ഉള്ളൂ ഈ പ്രകടനത്തിൽ പഠിക്കാനുള്ളൂ. ഇപ്പോ അതവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്ന ആരും ചോദിച്ചില്ല, അല്ല ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു. സ്മൃതധാതുവിൽ നിന്ന് ലുങ്ങല് ഏ സൂത്രം വരുമെന്നാ ചോദിച്ചത്? സൂത്രം ഈർത്തച്ച സമയവാദേ വരുമോ എന്ന് ചോദിച്ചു. വരും. ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു രൂപ കൊടുത്തിട്ടുള്ളൂ, രണ്ട് രൂപം വരും. അതിവികല്പമുണ്ട്, ഇട്ട് വരുന്ന രൂപം വരും, ഇട്ട് വരാത്ത രൂപവും. നിങ്ങളുടെ പുസ്തകത്തിലല്ലേ? ഏതിലാണ്? സ്മാരിത. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇട്ടുകൂടെ വന്നു, ഒരു രൂപം കൂടെ വരും. സ്മരിശിഷ്ട ഇട്ട് വന്നു കഴിഞ്ഞാൽ ഗുണം വന്നിട്ട് സ്മരിശിഷ്ട, ഇട്ട് വന്നില്ലെങ്കിൽ കിത്താവും. സ്മരശിഷ്ട രണ്ടു രൂപം വരും. അങ്ങനെ വരാമോ എന്ന് ഇന്നലെ ചോദിച്ചായിരുന്നു, ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക. ശ്രീകഹ കിഥി എന്ന് പറയുന്ന ഒരു സൂത്രം നിഷേധിക്കാമോ എന്ന് ചോദിക്കാം. അപ്പോ അതിന് ഋതശ്ച സംയോഗാദേഹേ എന്ന് പറയുന്ന സൂത്രം ഏത് ധാതുവിലാവുന്നത്? ധാതുത്രിഞ്ഞാച്ചാത്. അതിന്റെ ലുങ്ങിൽ എങ്ങനെ രൂപം വന്നു? അവിടെ ഇട്ടു വന്നു, അവിടെ ആ സൂത്രപ്രകാരം ഇട്ടു വന്നു. അവിടെ എന്താ ശ്രമിക്കാക്കി നിഷേധിക്കാത്ത? അവിടെ എന്തുകൊണ്ട് ശ്രമിക്കാക്കി നിഷേധിച്ചില്ല? അവിടെ നോക്കണ്ടേ, എന്തുകൊണ്ട് ശ്രമിക്കാക്കി നിഷേധിച്ചില്ല? അത് ലിട്ടിലെ കാര്യമാണ് പറയുന്നത്, ഇത് ലുങ്ങിലെ കാര്യം. ക്രാദിനിയമം വേറെ, ലുങ്ങിൽ എന്തുകൊണ്ട് നിഷേധിച്ചില്ല എന്നുള്ളതാണ്. ലുങ്ങിനെ നിഷേധിച്ചിട്ടുണ്ടോ അവിടെ ശ്രീകിരി? ഇല്ല. അവിടെ സ്ത്രീഞ്ഞാച്ഛാദൻ, ഇവിടെ സ്മരണെ. അവിടെ നിഷേധിച്ചില്ലെങ്കിൽ ഇവിടെ എങ്ങനെ നിഷേധിക്കും? നിഷേധിക്കുമോ? അവിടെ നിഷേധിക്കാൻ പറ്റാത്തതിന് ഇവിടെ നിഷേധിക്കാൻ പറ്റും. ശ്രീകിരി നിഷേധിച്ചെങ്കിൽ അവിടെ എന്ത് വരും? എളുപ്പമായിട്ടിട്ട് വരുമോ? സ്ത്രീഞ്ഞാച്ഛാദന എന്ന് പറയുന്നിടത്ത് വികല്പമായിട്ടിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? ലുങ്ങില്, ലുങ്ങിന് മാത്രമല്ല ലിങ്ങിലും വന്നിട്ടുണ്ട്. അന്നേ ശ്രീകേതി നിഷേധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഇട്ട് വരുമോ? അവിടെ വന്നെങ്കിൽ പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനും വേറെ കൂടുതലൊന്നും നോക്കിയിട്ട് ഇത്രയേ ഉള്ളൂ. അവിടെ നോക്കിയപ്പോൾ എന്താണ്? അവിടെ നിഷേധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നിഷേധിക്കത്തില്ല, ഇത്രയേ ഉള്ളൂ. അല്ല, കൂടുതലത് ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. ശ്രീകോഗ്യത്തിൽ നിഷേധിക്കണമെങ്കിൽ എന്തുവരും? അവിടെ ഇട്ട് വരത്തില്ല. അവിടെ നിഷേധിച്ചില്ലെങ്കിൽ ഇവിടെയും നിഷേധിക്കില്ല. അപ്പൊ ഇവിടെയും ഒരു രൂപം വരണം. അതിനപ്പുറം ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ലുങ്ങെന്ന് പറയുന്നത് വ്യത്യാസമൊന്നുമില്ല, എല്ലായിടത്തും ഒരുപോലെ തന്നെ. എന്തുകൊണ്ട് ആർദ്രാദങ്ങളിൽ വ്യത്യാസം വരുന്നില്ല? വ്യത്യാസം വരുന്നത് എവിടെയാ? സർവധാതുങ്ങളിലാണ് വ്യത്യാസം വരുന്നത്. ആർദ്രാദത്തിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അവിടെ നിഷേധിച്ചില്ലെങ്കിൽ ഇവിടെയും നിഷേധിക്കില്ല. അപ്പൊ ഇവിടെ ഇട്ട് വരണം. പിന്നെ ഭൈമി വ്യാഖ്യാനം കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ദിവംഗതനായില്ലെങ്കിൽ ചോദിക്കാമായിരുന്നു എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന്. വേറെ ഒരു വഴിയില്ല. ഞാൻ വലിയ പണ്ഡിതനാണ്, ഒരു സംശയമില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാലും സമാധാനം എനിക്ക് പറയാൻ പറ്റില്ല. പ്രിന്റിങ് വിട്ടുപോയി എന്ന് അങ്ങനെയാണെങ്കിൽ അത് പറയാൻ പറ്റില്ല. സിദ്ധാന്തമതിക്ക് ഇതുവരെ വന്നിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും നല്ല വ്യാഖ്യാനവും, എന്നല്ല നല്ല വ്യാഖ്യാനം ഇത് വായിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു നല്ല വ്യാഖ്യാനവും ഇല്ലെന്നും പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ഒരു രൂപയെ കൊടുത്തിട്ടുള്ളു. എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ചിന്തിക്കത്തില്ല. പിന്നെ അറിയണം, ചിന്തിച്ചത് ചോദിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതവിടെ രണ്ട് രൂപം വരണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ സ്ത്രീഞ്ഞ ആച്ഛാദന എന്ന് പറയുന്നിടത്തില്ലെങ്കിലും ഒരു രൂപയെ വരാൻ പാടുള്ളൂ. അവിടെ രണ്ടു വന്നു, ഇവിടെ രണ്ടു വരണം. പിന്നെ ഇതിൻ്റെയൊക്കെ അപവാദങ്ങളായ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഇവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ കൂടുതൽ ചിന്തിച്ചൊന്നുമില്ല. ഞാൻ അവിടെ സ്ത്രീഞ്ഞ് ആച്ഛാദനെ ആ സൂത്രം ഒന്നെടുത്ത് നോക്കി, അതിൻ്റെ അടുത്താണ് എന്ത് കിടക്കുന്നത്? ശ്രീചോദ്യം. അവിടെ നിഷേധിച്ചില്ല, ഇവിടെയും നിഷേധിച്ചില്ല, ഇത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അത് വരും, വന്നിട്ടുണ്ട്. ഭൂധാതു നിഷ്ഠ വരുന്നു, ഭൂതവാൻ കിത്തായുണ്ട്. എന്ത് വരുന്നു അവിടെ? ഇട്ട് നിഷേധിക്കുന്നു ഭൂതം എന്ന കേട്ട്. പിന്നെ അങ്ങനെ നടത്തേണ്ട ആവശ്യമുണ്ട്. അവിടെ ശ്രീകൈകിട്ട് നിഷേധിച്ചു. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞു. ഇത് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാം. ഇനി വേറെ എന്തെങ്കിലും നിയമമുണ്ടോ? ഞാൻ പറഞ്ഞ അവസാന വാക്കായിട്ട് എടുക്കേണ്ട. വ്യാകരണത്തിൽ ആർക്കും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അവസാന വാക്കില്ല. എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ അതെനിക്കൂടി പറഞ്ഞു തരിക. ഞാൻ ഇത്രയും ചിന്തിച്ചോളൂ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ ചിന്തിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ ചിന്തിച്ചങ്ങ് നിർത്തി. കൂടുതൽ തല ഉണ്ടാക്കുന്ന ചിന്തയൊക്കെ ഇപ്പോഴില്ല, അതൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഗവേഷണം നടത്തുന്ന പണിയൊന്നും ഇപ്പോഴില്ല. ആ ഉണ്ടോ ചിന്ത വന്നു? ആ അങ്ങനെ വരട്ടെ. ഏത്? അതിനെ കുറിച്ചാ ഇപ്പൊ പറഞ്ഞത്. അത് ലിട്ടിന്റെ കാര്യം പറയുന്നത്, ലിട്ട്. അതും ചോദിച്ചു കഴിഞ്ഞ ആ വിഷയം ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാണ്. അത് ലിട്ടിന്റെ കാര്യം പറയാണ്. ലിട്ട്, ലിട്ട്, ലിട്ടിനെ കുറിച്ച് പറയുമ്പോഴാണ്. എന്തേ പരമാവി സ്വരത്യാദി വികല്പം ബാധിച്ച പിന്നെ ബാക്കി ആരംഭ സാമർത്ഥ്യ പ്രാപ്തി ക്രാതി നിയമ നിത്യം. ഇതേതിനെ കുറിച്ചാ പറയുന്നത്? ലിട്ട്. അതിനെ കുറിച്ചാ പറയുന്നതെന്ന്? അവിടെ ലിട്ടിന്റെ കാര്യമാണ് പറയുന്നതെന്ന്. മനസ്സിലായോ? അവിടെ പറയുന്നത് ലിട്ടിന്റെ കാര്യം. ആ പറയുന്ന കാര്യങ്ങൾ വല്ലതും ആശ്രലിംഗ് ലിംഗിലൊക്കെ വന്നെങ്കിൽ അവിടെ രൂപ രണ്ട് രൂപം കൊടുക്കുമോ? അവിടെ രണ്ട് രൂപം കൊടുത്തിട്ടില്ലേ? പിന്നെ ഇവിടെയും വരും. പിന്നെ എന്താ കൂടുതൽ ചിന്തിക്കാൻ തോന്നും? കൂടെ ചിന്തിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്ന് ഞാൻ പറയുകയാണ്. അത് ഇതിനിങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ ചിന്തിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കില്ല. അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഇപ്പം ഞാൻ ചിന്തിക്കാറില്ല, ഇങ്ങനെ നിങ്ങളെന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ ചിന്തിക്കും, അല്ലാതെ ചിന്തിക്കാറില്ല. എന്തായാലും ഭൈമീ വ്യാഖ്യാനത്തിൽ ഒരിക്കലും കുറച്ച് കാണാൻ പാടും. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം. പിന്നെ മലയാളത്തിൽ തന്നെ ആരെങ്കിലും ഒരു വ്യാഖ്യാനം എഴുതുകയാണെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതെങ്കിലും ഭാഷയിൽ ഫ്രഞ്ചിലായാലും ശരി, വ്യാഖ്യാനം എഴുതുകയാണെങ്കിൽ ഭൈമി പോലെ എഴുതണം. അങ്ങനെ ഒരു സമഗ്രമായൊരു വ്യാഖ്യാനം എഴുതണം ആരെങ്കിലും എഴുതുകയാണെങ്കിൽ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധി വരുകയാണെങ്കിൽ, അല്ലാതെ മലയാളത്തിലെ വ്യാഖ്യാനം പോലെ ഒന്നും എഴുതി വയ്ക്കരുത്. മറ്റ് ഹിന്ദി വ്യാഖ്യാനങ്ങൾ പോലെ എഴുതരുത്. അതുപോലെ ഒരു വ്യാഖ്യാനം എഴുതിയാൽ നല്ലതായിരിക്കും. ആ അതുപോട്ടെ, നമ്മുടെ കർമ്മകർത്തൃ പ്രക്രിയ കഴിഞ്ഞല്ലോ, ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഇത് ഇത്രയും മനസ്സിലാക്കാമല്ലോ. എന്താണ് ഭാവ്യപ്രയോഗമുണ്ട്, കർത്തൃപ്രയോഗമുണ്ട്. ഭാവ്യപ്രയോഗത്തിൽ അതിന് പ്രത്യേകിച്ച് ഭാവ്യപ്രയോഗത്തിൽ പുതിയ ഒന്നും വേണ്ട. നേരത്തെ വന്നതുപോലെ ഭാവകർമ്മണോഹോ ആത്മനിയോഗം സർവതാദിയൊക്കെ വന്നിട്ട് പശ്ചിത നിരുപസിദ്ധിക്കും. ഭാവ്യപ്രയോഗമാണ്, കർത്താവ് അനുക്തമാണ്. അതുകൊണ്ടെന്ത് വരും? തൃതീയ വന്നിട്ട് എങ്ങനെ വരും രൂപം? ബോധനേന പശ്ചിത, അത് തീർന്നു. ഇനി കർത്തൃപ്രയോഗം വരുമ്പോൾ അവിടെ കർത്താവ് ഉക്തമായതുകൊണ്ട് ഓദനാവുന്ന വരും. പക്ഷെ കർത്തൃപ്രയോഗത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന അനുസരിച്ച് എന്ത് വരണം? കർത്തരി ലകാരം വരണം. പക്ഷെ ഇവിടെ എന്ത് വരും? കർമ്മണി വരും. ഇവിടെ കർമ്മണി വിധിച്ചിട്ടുണ്ടോ? ഇവിടെ അധിദേശം ചെയ്യുന്നു, ആരോപിച്ചിരിക്കുന്നു. ആരോപിക്കുന്നതാണ് അടുത്ത സൂത്രത്തിന്റെ ജോലി അത്രയുള്ളൂ. ഈ സൂത്രം കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കർത്തരിയിൽ കർമ്മത്തിന്റെ പ്രക്രിയകളെ ആരോപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൂത്രം, അത്രയും ഇത് ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യം തന്നെ. നമ്മളെന്ത് പറഞ്ഞു അവിടെ ഓദനപ്പ ചെയ്തെന്ന് രൂപ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ നമ്മളെ കർമ്മണിയില്ല. ഇതാണ് ഇത് കർത്തരിയാണെന്ന് മനസ്സിലാക്കണം, കർമ്മണിയല്ല. കാരണം ഞാനിതിൻ്റെ വ്യാഖ്യാനം വായിച്ചു, ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോൾ വായിച്ചതാ. മൈക്ക് ഓപ്പറേറ്റർ വരാൻ താമസിച്ചപ്പോൾ ഞാനിങ്ങനെ താഴോട്ട് നോക്കിയത്. അപ്പൊ ഇതിലൂടെ എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ലൈനിന് കർമ്മത്വാ കർമ്മണി ലകാരെ എന്ന് എഴുതിയുള്ളത് കർമ്മണി അല്ലെ, തെറ്റാണ്. എന്നുവെച്ചാൽ പണ്ഡിതന്മാർക്ക് പോലും ഇവിടെ തെറ്റ് വരുന്നു. കർമ്മത്വാ കർമ്മണി ലകാരമല്ല, ഇവിടെ എന്താണ് കർത്തരി ലകാരമാണ്. എന്തുകൊണ്ട് എന്തുകൊണ്ട് കർത്തരി എന്ന് നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞുകൊണ്ടാണ്. ആ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു ആമുഖമായിട്ട് എന്താണ് കർത്തരി ഭാവിച്ച ലകാര. അപ്പൊ പിന്നെ കർമ്മണി ലകാരം വരും ഇല്ല. അപ്പോൾ അതാണ് അബദ്ധം പറ്റുന്നത്. കാരണം ഈ പ്രയോഗം കാണുമ്പോൾ എന്താണ് പച്ചത എന്നാണ്. അപ്പൊ വിചാരിക്കും ഇവിടെ കർമ്മണി ലകാരം വന്നിരിക്കുന്നു. കർമ്മണി ലകാരം വന്നിട്ടില്ല. പിന്നെ എന്താ വന്നത്? കർത്തരകമാണ്. പക്ഷെ കർമ്മണി രൂപം വന്നു. അതെങ്ങനെ വന്നു? അതാണ് ഈ സൂത്രം. അതിദേശ സൂത്രത്തിന്റെ അടയാളം എന്താണ്? അതാണ് പറയുന്നത് കർമ്മവത് കർമ്മണാതുല്യക്രിയ. ഇത് മൂന്ന് പദമാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കർമ്മവത് കർമ്മണ എന്ന് ഒറ്റപ്പദമായിട്ട് എടുക്കരുത്. കർമ്മവത് കർമ്മണ തുല്യക്രിയ. ക്രിയാശബ്ദം എന്ന് പറയുന്ന ആകാരാന്ത സ്ത്രീലിംഗമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ക്രിയ എന്ന് പുല്ലിംഗത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബഹുപ്രിയ. അപ്പൊ എങ്ങനെ വിഗ്രഹിക്കും? തുല്യാക്രിയ തുല്യക്രിയ. അപ്പൊ അന്യപദാർത്ഥം ഇവിടെ എന്താണ്? തുല്യ സകർത്ത. എന്തിനു തുല്യം? കർമ്മണ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കർമ്മത്തെ എടുക്കരുത്, കർമ്മത്തിലുള്ള ക്രിയ എടുക്കും. കർമ്മത്തിലുള്ള ക്രിയയ്ക്ക് തുല്യമായ ക്രിയയോടുകൂടിയ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്തായി? അതിന്റെ അർത്ഥം എന്താണോ? കർമ്മത്തിലുള്ള ക്രിയയ്ക്ക് തുല്യമായ ക്രിയയോടുകൂടിയ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കർമ്മം കർത്താവായി. കർമ്മം കർത്താവായി കഴിഞ്ഞാൽ ക്രിയാരൂപം എങ്ങനെ വരും? ആണ് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കർമ്മവത്. ക്രിയയുടെ രൂപം എങ്ങനെ വരും? കർമ്മവത്തരെ ഈ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുള്ളൂ. അത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ആൾക്കാർ ഈ സൂത്രത്തിൽ കിടന്ന് കറങ്ങിപ്പോകും, ആകെ കുഴപ്പമാണ്. അത് കർമ്മണ അതിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മസ്ഥയാ ക്രിയയാ തുല്യക്രിയ കർത്ത കർമ്മവത്ത. കർമ്മണയുടെ അർത്ഥമെന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മസ്ഥയാ ക്രിയയാ. കർമ്മവും നടക്കരുത്, കർമ്മത്തിലുള്ള ക്രിയ എഴുതണം. ആ ക്രിയയ്ക്ക് തുല്യക്രിയ ആരായി? കർത്ത. എന്നുവെച്ചാൽ കർമ്മം കർത്താവായി മാറുമ്പോൾ കർമ്മത്തിലെ ക്രിയനും കർത്താവിനും വരുന്നു. ഇത് വെറുതെ അങ്ങനെ ആക്കുകയാണ്. കർമ്മം ഒരിക്കലും കർത്താവായി മാറത്തില്ല, പക്ഷെ ഇവിടെ വിവക്ഷമുണ്ട്. അങ്ങനെ മാറ്റുമ്പോൾ ആ കർത്ത എന്തായിത്തീരും? കർത്ത കർമ്മവത്തായിത്തീരുക എന്ന് പറഞ്ഞാൽ കർത്തരി പ്രയോഗത്തിൽ ലകാരത്തിൽ നിന്ന് കർമ്മണിയിൽ വരുന്നതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. അതാണ് ഇവിടെ അതിദേശം ചെയ്തിരിക്കുന്നത്. അത് അടുത്ത് പറഞ്ഞിരിക്കുന്നു കാര്യ അതിദേശമായി. എന്നുവെച്ചാൽ കർമ്മവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം പോലെ ആകുമെന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത്? ധാതുവിൽ നിന്ന് കാര്യങ്ങൾ കർമ്മണി പോലെ വരും. അതിദേശം എന്ന് വെച്ചാൽ ആരോപിച്ചിരിക്കുകയാണ്. എന്താ വരുന്നതെന്ന് അടുത്ത് പറയുന്നു തേന ഏക്ക് ആത്മനേപത ചിണു ചിണുവദ്ഡ സിഹോ. തേന അതുകൊണ്ട് ഏക്ക് വരുന്ന സൂത്രം ഏത്? ആത്മനേപദം വരുന്ന ഏത് സൂത്രം? ചിണ്ണു വരുന്ന ഏത് സൂത്രം? ചിണ്വതെട്ട് വരുന്നു ഏതാണ്? ഇത്രയും സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നു, ഇത്രയേ ഉള്ളൂ. പച്ചതേ ഫലം കൊടുത്തിരിക്കുന്നു. ഇവിടെ ഫലം എന്ന് പറയുന്നത് എന്താണ്? ഫലം ഇവിടെ കർത്താവ്. ഇതിന്റെ കടത്തടി പ്രയോഗം എങ്ങനെയായിരിക്കും? ഫലം പജതി. പക്ഷെ അവിടെ ഫലം ഏത് വ്യക്തിയായിരിക്കും? ദ്വിതീയ ഫലം പജതി എന്ന് പറയുന്നിടത്ത് ഫലം എന്തുകൊണ്ടത് കർമ്മമാണ്. കാലഹ ഫലം പജതി, കാലം ഫലത്തെ പജിപ്പിക്കുന്നു, കാലം കൊണ്ടാണ് ഫലം പതിക്കുന്നത്. പക്ഷേ ഇത്രയും നല്ല സമയമാണ്, ഫലം എന്ത് ചെയ്യുന്നു? കാലത്തിന് കാത്തിരിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് പറയുന്നില്ല, ആ പെട്ടെന്ന് വഴുത്തു എന്ന് പറയാറില്ലേ? അങ്ങനെയുള്ളിടത്താണ് ഇത് പ്രയോഗിക്കുന്നത്. നേരത്തെ തന്നെ പഴുത്തു. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഫലം സ്വയമേവ പച്ചത എന്നാണ്. അപ്പോ കാലഹ ഫലം പജതി, ഫലം കർമ്മമാണ്, പജതി ക്രിയ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഫലം എന്ന് പറയുന്ന ആ കർമ്മത്തെ തന്നെ കർത്താവാക്കി, ഫലം കർത്താവായി. കർത്താവായി കഴിഞ്ഞാൽ എന്തോരും കർത്തരിൽ അകാരമായതുകൊണ്ട് കർത്താവ് ഉക്തമായി. കർമ്മണിയല്ല ലകാരം, കർത്താവിൽ പ്രഥമമാണ്. ഈ സൂത്രം എന്ത് ചെയ്തു? ലകാരത്തിൽ അതിദേശം ചെയ്തു. എന്ത്? കർമ്മണി പ്രക്രിയ. അപ്പൊ എന്ത് ചെയ്തു? പച്ചതെന്നു, ബലം പച്ചത. നേരത്തെ പറഞ്ഞ ഏതാണ്? ഓദന പച്ചത. അത് പറയാൻ കാരണം അതിലാകുമ്പം കർമ്മത്തെയും തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. ഓദനഹ ഓദനം, ചിലയിടത്തൊക്കെ ഓദനം നമസമായിട്ട് ഉപയോഗിക്കാറുണ്ട്, അങ്ങനെയും കണ്ടിട്ടുണ്ട്. പക്ഷെ പുല്ലിംഗമാണ്. ഫലം എന്ന് പറയുമ്പോൾ കർമ്മവും കർത്താവും ഒരേ വ്യക്തി, അതുകൊണ്ട് തിരിച്ചറിയാൻ പ്രയാസമാണ്. ഇത് ഫലമാണ് എന്ന് പറയുന്നത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇതെന്ത് ധരിക്കും? ഫലം പച്ചതെന്ന് പറഞ്ഞാൽ കർത്തരി പ്രയോഗത്തിൽ കർത്താവായി ഫലം വന്നിരിക്കുകയാണ്. ഫലം പച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെ ധരിക്കും? കർമ്മണി പ്രയോഗമായിട്ട് ധരിക്കും. ഇവിടെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ ഫലം പച്ചതി എന്ന് കണ്ടാൽ എന്ത് ധരിക്കും? കർമ്മണി പ്രയോഗം. ഫലം പജതി, ഫലം പച്ചതി, രണ്ടിടത്തും വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ കർമ്മണി പ്രയോഗമല്ല പിന്നെയോ, കർത്തരി പ്രയോഗമാണ്. പക്ഷെ ഈ കർത്തരിക്ക് ഒരു വിശേഷതയുണ്ടതാണ്, കർമ്മകർത്തരി. ഭിദ്യതേ കഷ്ടം, ഇവിടെ ആ കുഴപ്പമുണ്ട്. കർത്തരിയിൽ എങ്ങനെ പറയും? ഭിനത്തി ഏത് ലകാരമാണ്? ഏത് ഗണം? ധാതുവിന്റെ അകത്ത് വികരണം വരുന്ന ഏത് ലകാരമാണ്? ശ്നായാണ്. ശ്നം എവിടെ ആയിരിക്കുന്നത്? തുദാതീത. രുധാദിവ്യശ്നം ഋണദ്ധി രുന്ധ രുന്ദി. അതറിയണം. ഈ ധാതുവിന്റെ അകത്ത് വികരണം കയറിപ്പോകുന്ന ഒരേ ഒന്നേ ഉള്ളൂ. അത് പിന്നെ എന്താ ആലോചിക്കാൻ? വേറെ എവിടെയെങ്കിലും പോകൂ? എല്ലായിടത്തും ധാതുവിന്റെ ബലത്തിലല്ലേ വരൂ? ഇപ്പൊ കാഷ്ടം ഭിന്നത്തി, ഇവിടെ കാഷ്ടം എന്താണ്? കർമ്മമാണ്. പക്ഷേ വിറക് കീറുന്നയാണ് പറയുന്നത്. ഇത്രയും നല്ലവണ്ണം ഉണങ്ങിയിരിക്കുകയാണ്. കോടാലി കൊണ്ടൊന്ന് തൊട്ടാൽ മതി അത് പിളർന്നോളും. അപ്പൊ സ്വയമേവ ഭിദ്യതേ, ആയാസമില്ല. അങ്ങനെ വരുന്നിടത്താണ് പ്രയോഗിക്കുന്നത് കഷ്ടം ഭിദ്യത എന്ന് പറയുന്ന കർത്തരി പ്രയോഗം. ഇവിടെ കാഷ്ടം എന്തായി? കർത്താവായി. ഭിദ്ധാതുവിൽ നിന്ന് എന്ത് ചെയ്തു? കർമാധിദേശം ചെയ്തു, കാര്യാധിദേശം ചെയ്തു, കാര്യങ്ങൾ. അപ്പൊ പ്രയോഗം കർത്തരി തന്നെയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കർമ്മകർത്തരി തന്നെ ഉള്ളൂ, കർമ്മണി പ്രയോഗമായില്ല. നിങ്ങളെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കർത്തരി തന്നെയാണ്. കാരണം കർത്തരിയിലെ വരത്തുള്ളൂ. ഇത് കർത്തരി പ്രയോഗം തന്നെയാണ്. കർമ്മം മാറിയതുകൊണ്ട് അതിനൊരു പേര് കൊടുത്തേ ഉള്ളൂ. എന്താണ്? കർമ്മകർത്തരി. അതുകൊണ്ടാണ് ആദ്യം തന്നെ വരദരായ പണ്ഡിതർ പറഞ്ഞ എന്താണ്? കർത്തരി ഭാവേച്ച ലകാരം. ഇവിടെ ലകാരം വരുന്നത് ഇത് കർമ്മകർത്തരിയിലല്ലല്ല കാര്യം വന്നതെന്ന് പറയാൻ എന്താ കാരണം? കർമ്മകർത്തരിയിലല്ല, കർത്തരിയിലാണ് വന്നതെന്ന് പറയാൻ എന്താ കാരണം? സിമ്പിളാ കാരണം, കർമ്മകർത്തരിയിൽ ലകാരം വിധിക്കാൻ സൂത്രമുണ്ടോ? സൂത്രമോട് കർത്തരിയിൽ വിധിക്കാനാണ് സൂത്രമുള്ളത്. ആ സൂത്രപ്രകാരം തന്നെ വന്നത് ലകാരം കർത്തരി തന്നെയാണ്. പക്ഷേ വിവക്ഷമുണ്ട്, കർമ്മം കർത്താവായതുകൊണ്ട് ഇതിനെ എന്തു പറഞ്ഞു? കർമ്മകർത്തരി എന്നൊരു പേര് കൊടുത്തന്നെയാണ്. അപ്പൊ ലകാരം കർത്തരിയായിരുന്നു. വിദ്യതേ കാഷ്ടം. പിന്നെ ഇതിന്റെ രൂപങ്ങൾ അല്ലേ. അപ്പോ ഇപ്പൊ കർത്തരിയല്ലേ, കർത്തരി വന്നു കഴിഞ്ഞാൽ ക്രിയാരൂപം ഏത് വരും? ക്രിയാരൂപങ്ങൾ മൂന്ന് വചനങ്ങൾ വരും. എല്ലാം വരാം, കാരണം കർത്തരിയിലല്ലേ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വേറെ രൂപമുണ്ട്, എന്താണ്? ഭാവപ്രയോഗം. അവിടെയാണെങ്കിൽ എന്ത് വരും? ഒന്നേ വരത്തുള്ളൂ. ഭാവപ്രയോഗമാണെങ്കിൽ പഴയതുപോലെ തന്നെ ഒന്നേ വരത്തുള്ളൂ. ഈ ഒരു രൂപം മാത്രം. ആ അത്രേ ഉള്ളൂ. പച്ചതേ അവിടെ എങ്ങനെയായിരിക്കും രൂപം? ഇതിന്റെ ഭാവപ്രയോഗം എങ്ങനെ വരും? പച്ചതേ ഇവിടെ പച്ചതേ ഫലം എന്ന് പറയുന്ന എന്റെ ഭാവപ്രയോഗം എങ്ങനെ വരും? ഫലേന പച്ചത് അങ്ങനെ വരും. കർത്താവ് അനുയുക്തമായി തൃതീയ പോവും. ഫലേന പച്ചത എന്ന് പറയുന്നിടത്ത് ഫലം കർത്താവാണോ കർമ്മമാണോ? എന്തുകൊണ്ട്? അതുകൊണ്ടാണോ കർത്താവായത്? തൃതീയതായതുകൊണ്ടാണ് കർത്താവായത്? ഏത് പ്രയോഗം എന്നല്ല ചോദിച്ചത്, എങ്ങനെ കർത്താവെന്നാണ്. ആ വിവക്ഷമുണ്ട് അവിടെ. കർമ്മത്തെ വിവക്ഷിച്ച് കർത്താവാക്കിയുകൊണ്ടാണ് അത് അകർമ്മകമായത്. അകർമ്മമായതുകൊണ്ടാണ് ഭാവപ്രയോഗം വന്നത്. അപ്പൊ അത് ഫലേന എന്ന് പറയുന്ന കർത്താവായ എന്തുകൊണ്ട്? വിവക്ഷമുണ്ട്. കർമ്മത്തെ വിവക്ഷിച്ച് കർത്താവാക്കി. അല്ല, അതിന് വേറെ സൂത്രമൊന്നുമില്ല. അത് പറഞ്ഞിട്ടാ തുടങ്ങിയത്. അപ്പൊ അത് എന്തായി? വിവക്ഷം കൊണ്ട് കർത്താവായി. ധാതു സ്വയം അകർമ്മകമായി ഭാവപ്രയോഗം വന്നു. ധാതു അകർമ്മമായി ഭാവപ്രയോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മൾ മുമ്പ് പഠിച്ച ഭാവപ്രയോഗത്തിൽ നിന്ന് വേറിട്ടൊന്നുമില്ല. തേന ഭൂയത്തെ അത് തന്നെ ഒന്നുമില്ല. കർമ്മണിയായാലോ? കർമ്മണിയായി കഴിഞ്ഞാൽ എന്താണ് അവിടെ? നേരത്തെ എങ്ങനെയാണോ കർമ്മണി വന്നത് അതുപോലെ വരാം. പക്ഷേ അതിന് കർമ്മണി വരുമ്പം ഇപ്പോ കർത്തരിയിലുള്ള കാലം വരുന്നതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഓദനം പച്ചതി. കർമ്മകർത്തരി വന്നപ്പോ എന്തായി? ഓദന പച്ചതി വന്നു. ഇനി ഇവിടെ യുഷ്മത് അസ്മത പ്രയോഗിക്കും. ഇതേ ധാതുവിൽ തന്നെ യുഷ്മതും അസ്മതും പ്രയോഗിക്കുമ്പോൾ ഇപ്പോ അഹം കർത്തരി പറയണെങ്കിൽ എന്ത് പറയും? ധാതു അത് തന്നെ. യുഷ്മതും അസ്മതും അത് പ്രയോഗിക്കുമ്പോൾ അസ്മത് കർത്താവായി വരുന്നു, യുഷ്മത് കർമ്മമായി വരുന്നു. അപ്പൊ എങ്ങനെ പറയും? അഹം ത്വമാണോ? അഹം ത്വാം പച്ചാമി. അങ്ങനെ സങ്കല്പിക്കുക. അഹം ത്വം പച്ചാമി. ഇന്ന് അതിന്റെ ഭാവകർമ്മണി കർമ്മകർത്തരി ഉപയോഗിക്കുന്നു. അഹം ത്വം പച്ചാമി. അപ്പോൾ ഇവിടുത്തെ കർമ്മം ഏതായി? യുഷ്മശബ്ദം. അപ്പോൾ അതെന്തായി മാറും? കർത്താവായി വരുമ്പോൾ എന്തായി വരും? ത്വം. അതനുസരിച്ച് ക്രിയ എന്തായി മാറും? കർത്താവിന് അത് കർത്താവായി മാറുമ്പോൾ അതനുസരിച്ച് ക്രിയ മാറണ്ടേ? അപ്പോൾ എങ്ങനെ മാറും? പച്ചസേ അല്ലേ? എന്താണോ യുഷ്മദ്യുപതേ സമാനാധികരണേ സ്ഥാനിന്യവി മധ്യ ത്വം പച്ചസേ അല്ലേ? പക്ഷെ അങ്ങനെയൊന്നും പ്രയോഗം വരത്തില്ല. കാരണം എന്തുകൊണ്ട്? ഞാൻ നിന്നെ പാകം ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. പാകം എന്ന് പറയുന്ന ഓദനത്തിലേ സംഭവിക്കത്തുള്ളൂ. ഇവിടെ താഴെ ഉദാഹരണം ത്വം പച്ചസേ അഹം പച്ചേ ഇത്യാദി ബോധ്യം, അങ്ങനെയൊന്നും പ്രയോഗം വരാറില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാകമെന്ന് പറയുന്നത് എവിടെ ആരെങ്കിലും വേറെ തന്നെ പിടിച്ച് പാകം ചെയ്യൂ? അത് അസംഭവമായ കാര്യമില്ലേ? എങ്ങനെ ഡൽഹിയിൽ തന്തൂരി ആക്കി? എങ്ങനെ ഡൽഹിയിൽ ഒരാളെ തന്തൂരി ആയിട്ട്? ആ അങ്ങനെയൊക്കെ അതൊന്നും സാറിന് ഇനി അങ്ങനെ ചെയ്തു തന്നെ ഇരിക്കട്ടെ. പറയാൻ പറ്റൂ അഹം ത്വം പറയാൻ ആള് കേൾക്കും അവിടെ. അപ്പൊ അത് അങ്ങനെയൊന്നും പ്രയോഗങ്ങളില്ലാത്തോണ്ട് അങ്ങനെയൊന്നും പ്രയോഗം വരത്തില്ല. പിന്നെ ഏതെങ്കിലും കർമ്മം യുഷ്മത് അസ്മതായിട്ട് പജിതാതുവായിട്ട് വരത്തില്ല. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത്, ഈ കർമ്മകർത്തരി പ്രയോഗിക്കുന്നത് ക്രിയയുടെ ഫലം സാധാരണ വരുന്ന ഏതാണ്? കർമ്മത്തിലാണ്. പക്ഷെ കർമ്മത്തിൽ വ്യക്തമായ ഫലം വരാത്തിടത്ത് അതിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ പ്രയോഗം വരുന്നത്. എങ്ങനെ? ഫലം പച്ചതേ ഓദന പച്ചതേ, അതാ കർമ്മത്തിൽ വരുന്ന ക്രിയയുടെ സൗകര്യ അതിശയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഒരു ക്രിയയിൽ കർമ്മത്തിൽ അങ്ങനെ ഒരു സൗകര്യ അതിശയങ്ങളൊന്നും വന്നില്ലെങ്കിൽ അവിടെ കർമ്മകർത്തരി പ്രയോഗിക്കില്ല. ഉദാഹരണം അഹം ഗ്രാമം ഗച്ഛാമി അല്ലേ? അപ്പൊ ഗമനക്രിയ എന്ന് പറയുന്നത് എന്നിലുണ്ട്. ഗ്രാമത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഞാനും ഗ്രാമമായിട്ടുള്ള ഉത്തരദേശ സമീപം മാത്രമാണ്. അത് ഗ്രാമത്തിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. പാകം ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ഓദനം ആയി മാറുന്നു തണ്ടുലം. അതുപോലെയുള്ള സംഭവങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് അവിടെയൊന്നും കർമ്മകടത്തരി വരില്ല, പ്രയോഗമേ ഇല്ല. അപ്പോൾ അങ്ങനെ വിശേഷത വരുന്നിടത്ത് മാത്രമേ കർമ്മകടത്തരി പ്രയോഗം വരൂ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും പ്രയോഗിക്കാൻ ഏത് ധാതും എടുത്തിട്ട് കർമ്മകർത്തരി പ്രയോഗം വരത്തില്ല. എന്തെങ്കിലും ഒരു വിശേഷത അവിടെ സംഭവിക്കണം. ആ വിശേഷതയുടെ അതിശയത്തെ കാണിക്കാൻ വേണ്ടി മാത്രമേ കർമ്മകർത്തരി പ്രയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് സാർവത്രികമായി ഉപയോഗിക്കുന്നതല്ല. അതാണ് പച്ചിതേ ഫലം വിദ്യതേ കാഷ്ടം കർമ്മകർത്തരി. ഇനി പച്ചധാതുവിൻ്റെ എല്ലാവരും ഉപയോഗിക്കാം. എന്തുകൊണ്ട്? കർമ്മ കരത്തിരിയാണ്. അപ്പോൾ പച്ചതേ പച്ചിയതേ ലിട്ടിൽ വരുമ്പോൾ പച്ചല് പേച്ച് പേച്ച കർമ്മണി പോലെ തന്നെയാണ്. ലിട്ടിൽ വരുമ്പോൾ പച്ച് അനട്ട് ധാതുവായതുകൊണ്ട് പക്ത ഭക്ത ഭക്താരോ ഇരുട്ടിൽ വരുമ്പം പക്ഷ്യതേ ലോട്ടിൽ വരുമ്പോ പച്ചിതാം എല്ല. അങ്ങനെ വരുമ്പോ ഇതിലിങ്ങ് ലുങ്ങിന്റെ രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപാചി ചിണ്ണു വന്നു, വെറുതി വന്നു, ലുക്ക് വന്നു. അപാചി അപാന്ന് വരുമോ? അപാജി ആപാച് സിച്ച് കുത്തും ഷത്തും അപക്ഷാതാം അപക്ഷത അപക്ഷതാഹ അപക്ഷതാം അപഗ്ധ്വം ജസ്തു അപക്ഷ്യപക്ഷുഹി അപക്ഷത പിന്നെ വിധ ധാതു, കാരണം വിദ്യതേ കാഷ്ടം അങ്ങനെ വരും. വിദ്യതേ പിന്നെ ലട്ടിൽ വരുമ്പം ലട്ട് ഭീത് ഭീത് കലാദേശ ഭീത് ഏ വിവിധേ അനുട്ട് ധാതുവായുണ്ടെന്ന് വരുന്നു. അനുട്ട് നിയമപ്രകാരം ഇവിടെ ലുട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? ബിദ് സേട്ട അനുട്ട അനുട്ട്. അപ്പൊ എങ്ങനെ വരും? ഭേത്ത ലുട്ടിൽ വരുമ്പം ലോട്ടിൽ വരുമ്പോ വിദ്യതാം അടുത്ത് ബിദ് ബിദ് ആശല്ലെങ്കില് ബിദ് സിട്ട് സിട്ട് താ ഇത്രയല്ലേ ഉള്ളു. ലുങ്ങിലെ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അഭേദി? അഭേദി എന്ന് വരുന്നു. ലുക്ക് വന്നു ഗുണം വന്നു അഭേദി അഭേദി ഗുണം വരത്തില്ലേ? എന്തുകൊണ്ട്? ആ ലിംഗിച്ച അഭിസാദാം അഭിസദാം അടുത്ത് അടുത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യം പറഞ്ഞല്ലോ കർത്തരി ഭാവേച്ച ലകാര ഭാവത്തിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നു. വിദ്യതെ കാഷ്ടനി, ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചത്. കാഷ്ടം എന്ന് പറയുന്ന കർമ്മം എന്തായി മാറി? കർത്താവായോണ്ട് എന്തു വന്നു? കർത്താവ് അനുക്തമായി തൃതീയ വന്നു വിദ്യത. ഇവിടെ വിദ്യത എന്ന് പറയുന്നിടത്ത് യക്കുമെല്ലാം വന്ന യേസൂത്രം അനുസരിച്ചിട്ടാണ്. യേസൂത്രം വിദ്യത്തെ യക്കും മറ്റും വന്നത് എങ്ങനെയാണെന്ന് ഈ സൂത്രം പ്രവർത്തിച്ചില്ലേ? കർമ്മോ കർമ്മണാതുല്യക്രിയ. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ആവശ്യമില്ലാത്തത്? അങ്ങനെ ഇവിടെ അതിന്റെ ആവശ്യമുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് എന്താണോ? എപ്പോഴാണോ കർത്താവിനെ കർമ്മത്തെ കർത്താവായി ഉപേക്ഷിച്ചിട്ട് കർത്തരിയിൽ ലകാരം വരുമ്പോഴാണ് അതിന്റെ ആവശ്യം വരുന്നത്. ഇവിടെ കർത്തരിയിലല്ല വന്നത്. ഇവിടെ എങ്ങനെയാ വന്നത്? ഭാവ പ്രയോഗമാണ്. അപ്പോ അവിടെ ഈ സൂത്രത്തിന്റെ ആവശ്യമില്ല. ഇവിടെയും പലരും ഭ്രമിച്ചിട്ട് ഇവിടെയും കർ കർമ്മോത്കർമ്മണ തുല്യക്രിയ പ്രകാരമാണ് വന്നതെന്നൊക്കെ ചില വ്യാഖ്യാനങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അബദ്ധം പറ്റുന്നതാണ്. ശരി.